ഉത്പത്തിൽ ലയോ നാസ്തി തത് പരം ബ്രഹ്മ നേതരത് ഉത്പത്തിശ്ച ലയോസ്ഥിതി ഭ്രമത്യാത്മനി മായ യസ്യ ഉത്പത്തി ലയച ന അസ്തി തത് പരം ബ്രഹ്മ. ഇതരത് ന ഉത്പത്തി ലയ ച ആത്മനി അസ്തി ഇതി മായയ ഭ്രമതി. യസ്യ ഏതൊന്നിനാണോ ഉത്പത്തി ലയച്ച നാസ്തി ഉത്പത്തിയും ലയവും ഇല്ലാത്തത് തത് പരംബ്രഹ്മ ഭവതി അത് പരംബ്രഹ്മമാകുന്നു. ഇതരത് നാസ്തി അന്യം പ്രപഞ്ചം നാസ്തി ഇല്ല തന്നെ ഉത്പത്തി ലയിച്ച ഉത്പത്തി ലയവും ആത്മനി ആത്മാവിൽ അസ്ഥിതി ഉണ്ട് എന്ന് മായ മായ കൊണ്ട് ഭ്രമതി ഭ്രമിക്കുന്നു. വിദ്യാൻസ്വാമിയുടെ വ്യാഖ്യാനത്തിൽ ഇങ്ങനെ തന്നെ വ്യത്യാസമൊന്നുമില്ല. അതാ പറയുന്നത് ബ്രഹ്മസത്യം ജഗന്മിഥ്യ ഇതിലും പറയും. ഇത് മുഴുവൻ പറയുന്നത് നൂറ് പദ്യങ്ങളിലും പറയുന്നത് എന്ത് തന്നെ ബ്രഹ്മസത്യം ജഗന്മിഥ്യ. യസ്യ ഉത്പത്തി ലയച്ച നാസ്തി ഏതെന്തിനാണോ ഉത്പത്തിയും ലയവും ഇല്ലാത്തത് ഉത്പത്തിയും ലയവും ഇല്ലാത്തത് ബ്രഹ്മത്തിനാണ്. എന്നിട്ട് അടുത്ത് പറയുന്ന എന്താണ് ജഗത്ത് എന്ന് പറയുന്നത് ഭ്രാന്തിയാണ്. ജഗത്തിന്റെ ഉത്പത്തിയും ലയവും നമുക്ക് അനുഭവമുണ്ട് അത് ഭ്രമമാണ് അതാണ് ജഗത് മിഥ്യ എന്ന് പറയുന്നത്. ബ്രഹ്മത്തിന് ഉത്പത്തിയും ലയവും എന്ന് പറയുന്നതാണ് ബ്രഹ്മസത്യം. ക്ലിയറായ ബ്രഹ്മസത്യം എന്ന് വെച്ചാ ബ്രഹ്മത്തിന് ഉത്പത്തി ലയവും ഇല്ല. അപ്പൊ ബ്രഹ്മസത്യം ജഗത്തിന് ഉത്പത്തി ലയവും ഉണ്ടെന്ന് ഭ്രമിക്കുന്നു. ഒന്നാണ് വ്യത്യാസം. ചോദ്യം ഒരു ചോദ്യവും വെഡിത്തമല്ല, മനസിലായ ചോദ്യം ഒന്നും തന്നെ വെഡിത്തമേ അല്ല. നമ്മൾ ചിലപ്പം ബഡ്ഡി എന്നൊക്കെ പറയും, അത് തമാശക്ക് പറയുന്ന ഗൗരവത്തിൽ പറയുന്നതല്ല. ഗൗരവത്തിൽ ചിന്തിച്ച ഒരു ചോദ്യവും വെഡിത്തമല്ല. എല്ലാ ചോദ്യത്തിലും എന്തെങ്കിലും ഒരു കഴമ്പ് കാണും. അപ്പൊ ഇത് തന്നെ ബ്രഹ്മസത്യം ജഗത് മിഥ്യ. ബ്രഹ്മത്തിന് ഉത്പത്തി ലയവും ഇല്ലെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടോ സത്യമാണ്. അദ്വൈതികളുടെ പ്രഖ്യാപിതമായ ഒരു നിലപാടാണ് ഈ പ്രപഞ്ചത്തിന്, നമ്മൾ ഈ കാണുന്ന പ്രപഞ്ചത്തിന് കാരണമായിട്ട് ഒരു സാധനമുണ്ട്, അതിനവർ പറയുന്ന പേരാണ് ബ്രഹ്മം, ആത്മാവ്, പരബ്രഹ്മം. എല്ലാം പര്യായ ശബ്ദങ്ങളാണ്. പറയുന്നത് ശരിയല്ലേ? ആര് പറയുന്നത്? അദ്വൈതി പറയുന്നത് ശരി. അദ്വൈതി അല്ലാത്തവർക്ക് അവർ പറഞ്ഞത് അദ്വൈതി അല്ലാത്തവർക്ക് അവർ പറയുന്നത് ശരിയാണ്. നമ്മളിവിടെ അദ്വൈതിയുടെ അഭിപ്രായം പറയാം, മറ്റവര് പറയുന്നതൊക്കെ അസംബന്ധമെന്ന് പറയും. ഈ പറയുന്ന അദ്വൈതിയുടെ നിലപാട് എന്ന് വെച്ചാൽ ശങ്കരാചാര്യർ നിരന്തരം ആവർത്തിച്ച് ആവർത്തിച്ച് ആവർത്തിച്ച് തന്റെ ഭാഷ്യങ്ങളിലും മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. പിന്നെ ശങ്കരാചാര്യ ശിഷ്യ പരമ്പരയിലുള്ളവരെല്ലാം നിരന്തരം പറയുന്ന ഇത് തന്നെയാണ്. എന്താണ് മായയ ഭ്രമതി? ഉത്പത്തിലയങ്ങൾ ഈ ജഗത്തിന് ഉണ്ട് എന്ന് നമ്മൾ മായ കൊണ്ട് ഭ്രമിക്കുകയാണ്. അങ്ങനെ ഒന്നില്ല മാണ്ഡൂക്യത്തില്. അജാതി ജനിക്കുന്നേ ഇല്ല. നിരോധോ എന്നുവെച്ചാൽ ഉത്പത്തി, ഒന്നും നശിക്കുന്നുമില്ല ഒന്നിന് ഉത്പത്തി ഇല്ല പ്രപഞ്ചത്തിന്. പിന്നെ ഭാഷ്യത്തിലൊക്കെ ഇത് തന്നെ ഒന്നിനും എല്ലാം ഭ്രാന്തി. രജ്ജുവിന് സർപ്പത്തെ കാണുന്ന പോലെ നമുക്കിങ്ങനെ തോന്നുകയാണ്. ഇതൊക്കെ ഒരു ഭ്രാന്തിയാണ്, അല്ലെങ്കിൽ സ്വപ്നം പോലെ. യഥാ സ്വപ്നേ ദയാഭാസം മായയാ, എങ്ങനെയാണ് സ്വപ്നത്തിൽ ദയാഭാസം ഇങ്ങനെ തോന്നുന്നത്? സ്വപ്നത്തിൽ മായ കൊണ്ടാണ്. അതുപോലെയാണ് നമ്മൾ ജാഗ്രതത്തിൽ എന്താണ് തഥാ ജാഗ്രത ദ്വയാഭാസം, അതുപോലെ തന്നെയാണ് ജാഗ്രതത്തിൽ ഇത് ഈ പ്രതീതി ഉണ്ടാകും. ഇതൊരു അനുഭവമാണ്, തോന്നലാണ്, ഇതിന് യാതൊരു സത്യവുമില്ല. സത്യമുണ്ടെന്ന് തോന്നുന്നതും തോന്നലാണ്. സത്യമാണെന്നാണല്ലോ നമ്മുടെ അനുഭവം. ആ സത്യമാണെന്നുള്ള അനുഭവം തോന്നലാണ്, അല്ല ഈ സത്യമാണല്ലോ അതും തോന്നലാണ്. ഇവിടെ കൃത്യമായി പറയുന്നു എന്താണ് ആത്മനി ആത്മാവിൽ അസ്ഥി ഉണ്ട് എന്ന് മായയാ മായ കൊണ്ട് ഭ്രമതി ഭ്രമിക്കും. ഭ്രമെന്ന് വെച്ചാൽ സംശയിക്കേണ്ട. ഭ്രമമെന്ന് പറഞ്ഞാൽ രജ്ജുവിലെ സർപ്പം അല്ലെങ്കിൽ സ്വപ്നം മരുമരീചിക, ഇതൊക്കെയാണ് ഭ്രമത്തിന് ഉദാഹരണം. ഇതിലൂടെ മനസ്സിലാക്കണം. അങ്ങനെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭ്രമമാണെന്ത് ഈ പ്രപഞ്ചം, അതാണ് ജഗന്മിഥ്യ. പല ഗുരുവിനെ വ്യാഖ്യാനിക്കുന്ന പലരും പറയും ഇത് ശങ്കരാചാര്യർ പറഞ്ഞാണ് ഗുരു പറഞ്ഞല്ല. ഗുരു അങ്ങനെയൊന്നും പറയുന്നില്ല. ഗുരുവിന്റെ സിദ്ധാന്തം വേണമെന്ന് വേറെയാണെന്ന് പറയും. പക്ഷെ ഇവിടെ ഇപ്പൊ എഴുതിയിരിക്കുന്ന ആരാ? ഗുരുവിന്റെ എഴുതിയിരിക്കുന്നത്. അവന്റെ അല്ലാന്ന് ഇങ്ങനെ പറയാൻ പറ്റും? ആൾക്കാർക്ക് ഇങ്ങനെ വാശിയാണ് പറയും. ഇവിടെ ഗുരു എഴുതിയിരിക്കുന്ന എന്താണ് ആത്മനി അസ്ഥിതി മായ ഭ്രമതി, മായ കൊണ്ട് ഭ്രമിക്കുന്നു. ഇവിടെ സ്പഷ്ടമായി എഴുതി വെച്ച് ഈ പ്രപഞ്ചം ഉണ്ടെന്ന് മായ കൊണ്ട് ഭ്രമിക്കുകയാണ്. ഇവിടെ പറയുന്ന എന്താണ് ഇതരത്ന, ഈ ബ്രഹ്മമല്ലാതെ വേറൊന്നില്ല. ഇതരത്തെന്ന് വെച്ചാൽ മറ്റൊന്ന്, പ്രപഞ്ചം അതില്ല. പക്ഷേ നമ്മൾ ദൈനംദിനം സത്യമായി അനുഭവിച്ചുകൊണ്ടിരിക്കുകയും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്ന ഈ ലോകം ബ്രഹ്മമാണെന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ ബുദ്ധിക്ക് അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇത് പറയുന്നാര്? അദ്വൈതികൾ പറയുന്നതാണ്. അദ്വൈതികൾക്ക് ഇതിന് ബുദ്ധിമുട്ടുണ്ട്, നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെ സാമാന്യ ബുദ്ധി വെച്ചിട്ട് ഇതൊക്കെ മിഥ്യയാണ്, ഭ്രമമാണ്, ഏതുപോലെ രജ്ജസർപ്പം പോലെ എന്ന് പറഞ്ഞ നമുക്കത് മനസ്സിലാക്കാൻ പ്രയാസമാണ്, നമുക്കത് ഉൾക്കൊള്ളാൻ പ്രയാസമാണ്. പക്ഷെ അദ്വൈത സിദ്ധാന്തം അങ്ങനെയാണ്, നമുക്ക് എന്താണോ കാരണം നമുക്ക് അത് ഉൾക്കൊള്ളാൻ പ്രയാസമൊന്നുമുണ്ട്. നമ്മുടെ അനുഭവത്തിന് നമ്മുടെ യുക്തിക്ക് നിരക്കുന്ന കാര്യമില്ല. രജ്ജുവിലെ സർപ്പം ഭ്രമമാണെന്ന് പറഞ്ഞാൽ എല്ലാവരും സമ്മതിക്കും, അത് ശരിയാണ്. പലപ്പോഴും അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകും, അതൊരു ഭ്രാന്തി തന്നെയാണ്. പിന്നെ നമുക്ക് കയറവിടെ കിടക്കുന്നു. പക്ഷെ ലോകം അങ്ങനെയല്ല, നമ്മുടെ അപ്പനപ്പന്മാരുടെ കാലം പോലെ ഇതിങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെല്ലാവരും. ഞാനൊരാളല്ല, ലോകത്തുള്ള എല്ലാവരും അനുഭവിക്കുകയാണ്. ഈ അനുഭവിക്കുന്ന എല്ലാവരും ഈ ലോകത്തെ സത്യമായിട്ട് തന്നെ അനുഭവിക്കുന്നു, അനുഭവത്തിൽ. അപ്പൊ എല്ലാവരും സത്യമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഈ അനുഭവം, ഈ പ്രപഞ്ചത്തെ അദ്വൈതി പറയുകയാണെന്ത്? ബ്രഹ്മത്തി ആത്മനി മായ, ആത്മാവിൽ മായ കൊണ്ടുള്ള ഭ്രമമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ അംഗീകരിക്കില്ല. പക്ഷെ അദ്വൈതിയെ സംബന്ധിച്ച് എന്താണ്? അദ്വൈതിയുടെ സിദ്ധാന്തമാണ്, അദ്വൈതിയുടെ സിദ്ധാന്തമാണ്. നിങ്ങൾ അംഗീകരിക്കുന്നു ഇല്ല എന്നുള്ളത് വേറെ കാര്യം. സിദ്ധാന്തം എന്ന് പറയുമ്പോൾ ഓരോരുത്തർ അവരുടെ സിദ്ധാന്തം പറയും. ഏതുപോലെ ഒരാള് ബി ജെ പി, ഒരാള് കോൺഗ്രസ്, ഒരാള് കമ്മ്യൂണിസ്റ്റൊക്കെ ആയിരിക്കും പോലെ അവരവരുടെ പാർട്ടിയും അവരവരുടെ നയങ്ങളും അവരവരുടെ പരിപാടികളും എല്ലാം അവരവർക്ക് എന്താണ് ശരിയാണ്, മറ്റുള്ളവരുടെയൊക്കെ തെറ്റുമാണ്. എങ്ങനെ അതായത് ബി ജെ പി എന്ത് ചെയ്താലും കമ്മ്യൂണിസ്റ്റുകാർക്ക് അതൊക്കെ തെറ്റാണ്, കമ്മ്യൂണിസ്റ്റുകാർ എന്ത് ചെയ്തു കഴിഞ്ഞാലും ബി ജെ പിക്ക് അതെല്ലാം തെറ്റാണ്. ഇത് രണ്ടും തെറ്റാണ് അവർക്ക്, കോൺഗ്രസ്സുകാർ കോൺഗ്രസ് തെറ്റാണ് അവർക്ക് രണ്ടുപേർക്ക്. ഇതുപോലെ തന്നെ ഇവിടെയും അദ്വൈതിയുടെ നിലപാട് എന്താണ്? ഈ പ്രപഞ്ചം ഭ്രമമാണ്, ഒരു ഭ്രാന്തിയാണ്, അത് അദ്വൈതിയുടെ സിദ്ധാന്തമാണ്. മറ്റുള്ളവരത് ഉൾക്കൊള്ളാൻ പ്രയാസമാണ്, അവരോട് അത് ശരിയാവില്ല. അപ്പൊ ഇതൊക്കെ ഇന്ന് ഇത് രാഷ്ട്രീയത്തിലേക്ക് വന്ന് പഴയകാലം ഇതൊക്കെ ദർശനങ്ങളിലായിരുന്നു. ദർശനങ്ങളിൽ ഇങ്ങനെ ഓരോരോ സിദ്ധാന്തക്കാരുണ്ട്, അവരെല്ലാം പരസ്പരം യോജിക്കുന്ന പരസ്പരം അവരവരുടെ സിദ്ധാന്തങ്ങൾ പറയും. ഒരാളുടെ സിദ്ധാന്തമാണ് ഈ പറയുന്നത്. അത് അദ്വൈതിയുടെ സിദ്ധാന്തത്തെയാണ് ഗുരു ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇതാണ് അദ്വൈതി പറയുന്നത്. നമുക്കതിനോട് യോജിപ്പുണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. അത് നമ്മള് ഈ പറയുന്ന രീതിയിൽ ഇതിനെ കുറിച്ച് ചിന്തിച്ച് മനസ്സിലാക്കി പറയുന്ന യുക്തികളനുസരിച്ച് നമ്മൾ ബോധ്യപ്പെടണമെന്നാണ്. ഇത് നമ്മുടെ യുക്തി അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ചിന്തിച്ച് ഇവർ പറയുന്ന അദ്വൈതി പറയുന്ന യുക്തികളിലൂടെ ചിന്തിച്ച് നമ്മളത് ബോധ്യപ്പെടണം. കമ്മ്യൂണിസ്റ്റുകാരന്റെ പരിപാടി എന്താണെന്ന് അവൻ പറയുന്ന വ്യക്തികളിലൂടെ മനസ്സിലാക്കണം. കോൺഗ്രസിന്റെ അവര് പറയുന്ന രീതി മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ ആ പാർട്ടി ചേരും. ബി ജെ പി പറയുന്ന എന്താണെന്ന് അവരുടെ യുക്തികളിലൂടെ മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മൾ ആ പാർട്ടി ചേരും. അതുപോലെ തന്നെ അദ്വൈതി പറയുന്ന അവരുടെ യുക്തികളിലൂടെ മനസ്സിലാക്കിയാൽ നമ്മൾ ആരാവും? അദ്വൈതിയാവും. ഇത്രയേ ഉള്ളൂ കാര്യം. അത് ആൾക്കാരെ ബോധ്യപ്പെടുത്ത ക്ക രീതിയിൽ അവർ ഒരുപാട് യുക്തികൾ പറയും. ഇവിടെ പിന്നെ ഇതില് യുക്തികളെ കുറിച്ചല്ല അധികം ചർച്ച ചെയ്യുന്നത്, ഇവിടെ ചർച്ച ചെയ്യുന്ന ആ സിദ്ധാന്തത്തെ കുറിച്ചാണ്. ഇതാണ് സിദ്ധാന്തം പ്രപഞ്ചത്തെ സംബന്ധിച്ച് അദ്വൈത സിദ്ധാന്തം. ഇതാണ്, ഇതൊരു ഭ്രമമാണ്. സ്വീകരിക്കുകയോ തള്ളിക്കളയോ ഓരോരുത്തരുടെ, ഒരാൾക്ക് ഇതിനോട് ഇഷ്ടം തോന്നി അവരുടെ യുക്തിക്ക് ശരിയെന്ന് തോന്നിക്കഴിഞ്ഞാൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ തള്ളിക്കളയാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. പക്ഷെ ഗുരു ഇവിടെ എഴുതിയിരിക്കുന്ന ഇതാണ്, എന്താണ്? ഈ ജഗത്തൊരു ഭ്രാന്തിയാണ്. ഇതിനെ കുറിച്ച് ഒരു കഥ കേട്ടിട്ടുള്ളതാണ്, ശരിയാണോന്നറിയില്ല. ആരോ ഒരാൾ ഗുരുവിനോട് ചെന്ന് അദ്വൈതം മനസ്സിലാക്കത്തക്ക രീതിയിലൊന്ന് എഴുതിത്തരണമെന്ന് പറഞ്ഞു ഗുരു എഴുതി കൊടുത്തെന്നാണ് ഈ 100 പദ്യങ്ങൾ. അങ്ങനെയാണെങ്കിൽ അദ്വൈത സിദ്ധാന്തം ഗുരു വിശദീകരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. പിന്നെ ഇത് ശരിയോ തെറ്റോ എന്നുള്ള കാര്യം അത് ഓരോരുത്തർക്കും ഏതാണോ ഇഷ്ടമായി തോന്നുന്നത്, ഏതാണോ ശരിയാണെന്ന് തോന്നുന്നത്, അങ്ങനെ അത് സ്വീകരിക്കുക. ഇത് ശരിയല്ല എന്ന് തോന്നുകയാണെങ്കിൽ തള്ളിക്കളയാം, അതൊക്കെ അവരവരുടെ ഇഷ്ടം. അദ്വൈതം ഇതാണ്, നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോ ആദ്യം പറയുന്നത് എന്താണ്? പരംബ്രഹ്മം, അതിന് ഉത്പത്തിയും ലയവും ഇല്ല. അതങ്ങനെ പ്രത്യേകം പറയാൻ എന്താണ്? നമ്മുടെ ഉത്പത്തിയും ലയവും നമ്മളിവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഉള്ളിൽ നമ്മുടെ മാനസികമായ വികാരങ്ങൾ, വിചാരങ്ങളെല്ലാം ഉത്പന്നമാകുന്നു, നശിക്കുന്നു, ഉള്ളില് സുഖദുഃഖങ്ങൾ ഉത്പന്നമാകുന്നു, നശിക്കുന്നു. ബാഹ്യലോകത്ത് നിരന്തരം ഓരോന്നും ഉത്പന്നമാകുന്നു, നശിക്കുന്നു. നമ്മൾ തന്നെ സ്വയം ജനിക്കുന്നു, മരിക്കുന്നു. അപ്പൊ ഉത്പത്തി നാശങ്ങളെന്ന് പറയുന്നത് അനുഭവസിദ്ധമാണ്. ആന്തരികവും ബാഹ്യവുമായി നമ്മൾ നിരന്തരം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതെന്താണ് ആണ് ചോദ്യം. അപ്പൊ അതിനുത്തരം പറയാണ്, ബ്രഹ്മമാണ് സത്യമായിട്ടുള്ളത്, അതിനെന്തായാലും ഉത്പത്തിയില്ലയവും ഇല്ല. പിന്നെ ഈ പ്രപഞ്ചം ഇതോ അവരെന്നു ഇതരത്ത്, ബ്രഹ്മത്തിൽ നിന്ന് അന്യമായി. ഇതരത്ത് എന്ന് പറയുന്നത് ബ്രഹ്മത്തിൽ നിന്ന് അന്യമായി എന്ന് പറയുന്നത് പ്രപഞ്ചം നാസ്തി, അത് ഇല്ല തന്നെ. തീർത്തും പറയാണ് ഇതരത് നാസ്തി, ബ്രഹ്മഭിന്നമായൊരു പ്രപഞ്ചം ഇല്ല. ഇല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ശരിയാവും, നമ്മൾ കാണുകയല്ലേ ഇതെല്ലാം. നമ്മുടെ തന്നെ സ്വയം ഉത്പത്തി നാശങ്ങളൊക്കെ അറിയുന്നില്ലേ. അപ്പൊ നമ്മുടെ തന്നെ കാര്യം തന്നെ എടുക്കാം, നമ്മുടെ ഉത്പത്തി നാശം എന്ന് പറയുമ്പോൾ എന്തിന്റെ ഉത്പത്തി നാശമാണ്? ഈ ശരീരത്തിന്റെ ഉത്പത്തി നാശവുമാണ്, നമ്മുടെ ചിന്തകളുടെ ഉത്പത്തി നാശങ്ങളാണ്, നമ്മുടെ വികാരങ്ങളുടെ വിചാരങ്ങളുടെയൊക്കെ ഉത്പത്തി നാശമാണ്, അതാണ് നമ്മുടെ ഉത്പത്തി നാശം. ഇവിടെ പറയുന്നത് എന്താണ്? നമ്മളതൊന്നുമല്ല, പിന്നെ നമ്മളെന്താണ്? ബ്രഹ്മം. അതിനുത്പത്തി നാശമില്ല. അപ്പൊ ഈ ശരീരത്തിന്റെ ഉത്പത്തി നാശം ഇതൊക്കെ എന്താണ്? ഇത് ബ്രഹ്മത്തിൽ എന്ന് വെച്ചാൽ നമ്മളിൽ തന്നെ മായ കൊണ്ട് തോന്നുന്ന ഒരു മായാശക്തി. മായ എന്ന് വെച്ചാൽ അടുത്ത് ഇനി പറയും മായാദർശനത്തിൽ നവിദ്യതേ വ്യാസ മായ. വിശദീകരിക്കാൻ കഴിയാത്ത ഒരു ശക്തി വിശേഷം. ആ മായാശക്തി കൊണ്ട് തോന്നുന്ന നമ്മുടെ ബോധത്തിൽ വരുന്ന അറിവിൽ വരുന്ന ഒരു ഭ്രമമാണ്, ബ്രഹ്മറിവാണ്. അറിവിൽ തന്നെ എന്ത് വരുന്നു? ഒരു ഭ്രമം വരുന്നു. ഭ്രമം കൊണ്ട് ഇതൊക്കെ ഇങ്ങനെ ഉത്പന്നമാകുന്നു, നാശമാകുന്നു തോന്നുന്നു. വാസ്തവത്തിലൂടെ ഒന്നേ ഉള്ളൂ, എന്താണ്? ബ്രഹ്മം മാത്രം. അതിനുത്പത്തി നാശവും ബാക്കിയുള്ള സർവ്വതും ഭ്രാന്തിയാണ് എന്നിവിടെ കൃത്യമായി ശങ്കരാചാര്യരുടെ നിലപാട് തന്നെ പറഞ്ഞിരിക്കുകയാണ്. ഇത് ശങ്കരാചാര്യരല്ലാതെ ലോകത്തൊരു മനുഷ്യനും പറയത്തില്ല. പിന്നെ പറഞ്ഞ ആരാണ്? ഗുരുവാണ്. രണ്ടുപേരെ പറയത്തുള്ളൂ. പ്രപഞ്ചോരം ഭ്രാന്തിയാണ്, അല്ലെങ്കിൽ ശങ്കര പരമ്പരയിലുള്ള ഗുരുക്കന്മാരൊക്കെ പറയും, ആചാര്യന്മാർ പറയും, വേറെ ആരും ഇത് പറയത്തില്ല. ഈ കാണുന്ന പ്രപഞ്ചം ഭ്രാന്തിയാണെന്ന് പറയാനുള്ള ധൈര്യം വേറെ ആർക്കും ഇല്ല. എന്തുകൊണ്ട്? ഇതൊക്കെ സത്യമായിട്ടാണ് നമ്മൾ അനുഭവിക്കുന്നത്. അതുകൊണ്ട് ഇത് പറയാനുള്ള ധൈര്യം അദ്വൈതികൾക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇത് അദ്വൈതിയുടെ അഭിപ്രായമായി മനസ്സിലാക്കും. അങ്ങനെ മനസ്സിലാക്കും. ഇനി ഗുരു അദ്വൈതിയാണോ? ഇപ്പൊ ഗുരു ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഗുരു അദ്വൈതിയാണോ? എഴുതിയുണ്ട് അദ്വൈതിയാണെന്ന് പറയാൻ പറ്റില്ല. അദ്വൈതം മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി എഴുതിയതുമാകാം. ഇനി അദ്വൈതിയാകാം, എനിക്കറിയത്തില്ല. പിന്നെ അദ്വൈതി ആയതുകൊണ്ട് എഴുതാം, അദ്വൈതി അല്ലെങ്കിലും എഴുതാം, രണ്ടായാലും എഴുതാം. ജഗത്ത് ഈ ലോകം ഒരു ഭ്രാന്തിയാണോ എന്നുള്ള അദ്വൈതത്തെ അംഗീകരിച്ചുകൊണ്ടും എഴുതാം, അംഗീകരിക്കാത്ത ഒരാളിനും എഴുതാം, രണ്ടും രീതിയിലും എഴുതാം. അതാണോ അല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗുരു ഇങ്ങനെ പലയിടത്തും അദ്വൈതം ഇന്നതാണെന്ന് പറഞ്ഞ് വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ പറയുന്നുണ്ട്. പിന്നെ ഞാനൊരു അദ്വൈതിയാണ്, അങ്ങനെ ഗുരു പറഞ്ഞിട്ടുണ്ട്. പിന്നെ തത്വത്തിൽ നാം ശങ്കരനെ പിന്തുടരുന്നു. അദ്വൈതത്തിന്റെ തത്വശാസ്ത്രം, അദ്വൈതം എന്ന ആ തത്വശാസ്ത്രം അത് താൻ പിന്തുടരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടുള്ളത് വച്ച് അദ്വൈതം ഗുരു അംഗീകരിച്ച ഒരാശയമാണെന്ന് നമുക്ക് പറയാം. പിന്നെ അതിന് ഗുരുവിന്റേതായ എന്തെങ്കിലും പ്രത്യേകിച്ച് കാഴ്ചപ്പാടുകളുണ്ടോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്കറിയത്തില്ല. ഇത് പറഞ്ഞിട്ടുണ്ട്. എന്താണ് പൊതുവെ എല്ലാവരും അംഗീകരിച്ചിരിക്കുന്ന കാര്യമാണ്, തത്വത്തിൽ നാം ശങ്കരനെ പിന്തുടരും. ശങ്കരന്റെ തത്വം എന്ന് പറയുന്നത് അദ്വൈതമാണ്. അപ്പൊ അതിനെ പിന്തുടരുന്നു എന്ന് പറഞ്ഞാൽ ഗുരു അതിനെ അംഗീകരിക്കുന്നു എന്നാണ്. ആ രീതി പറയാം. എന്തായാലും അദ്വൈതത്തെ പിന്തുടരുകയാണെങ്കിൽ ഇത് പറയേണ്ടി വരും. എന്താണ് ഈ ജഗത്ത്, ഈ പ്രപഞ്ചം വേറും ഒരു കേവലമായ ഭ്രാന്തിയാണ്, ഒരു ഭ്രമം മാത്രമാണ്, ഇതില്ല എന്നാണ്. ഭ്രമം എന്ന് വെച്ചാൽ ഇല്ലെന്നാണ് എന്റെ അർത്ഥം. അനുഭവപ്പെടുന്നു എന്നാൽ പരമാർത്ഥമുണ്ട്, ഇല്ലെന്ന് പറഞ്ഞാൽ അതാണ്. ലോകം നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് എന്നാൽ അത് പരമാർത്ഥം അല്ല, പരമാർത്ഥമല്ലാത്ത ഒരു അനുഭവം. മരുമരീചിക പോലെ മറ്റ് ബ്രഹ്മവിദ്യാ പഞ്ചകത്തിലൊക്കെ ഇത് വീണ്ടും ആവർത്തിക്കുന്നു. അപ്പൊ ആദ്യത്തെ രണ്ടു വരി പറയുന്ന എന്താണ്? ബ്രഹ്മത്തിന് ഉത്പത്തി ലയവും ഇല്ല എന്നാണ് ആദ്യത്തെ പറയുന്നത്. രണ്ടാമത്തെ വീണ്ടും എടുത്ത് പറയുന്ന എന്താണ്? നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഉത്പത്തി ലയങ്ങൾ, അത് ആദ്യം പറഞ്ഞെന്ന് മനസ്സിലാക്കാത്ത ബ്രഹ്മത്തിന്റേതല്ല. പക്ഷെ നമ്മളിവിടെ ഉത്പത്തി ലയം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, അതോ അത് ഭ്രാന്തിയാണ്. എന്നുവെച്ചാൽ അത് പരമാർത്ഥത്തിൽ ഇല്ലാത്തതാണ്. ഇല്ലാത്തത് പരമാർത്ഥത്തിൽ ഇല്ലാത്തത് നമ്മൾ അനുഭവിക്കുമ്പോൾ, സത്യത്തിൽ ഇല്ലാത്തത് അനുഭവിക്കുമ്പോഴാണ് അതിനെ ഭ്രാന്തി എന്ന് പറയുന്നത്. ഇത് ഇന്നത്തെ കാലത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അംഗീകരിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്താണ് ഈ ലോകം ഒരു ഭ്രാന്തിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഓടിക്കും, ഓടിച്ചിട്ടടിക്കും. ആൾക്കാർക്ക് അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്തുകൊണ്ട്? എല്ലാവരും സത്യമായിട്ടല്ലേ അനുഭവിക്കുന്നു. പക്ഷെ അത് നമ്മുടെ ദൈനംദിന ജീവിതാനുഭവം സത്യമായിട്ടാണ്. ഇത് പറയുന്നത് തത്വചിന്തയാണ്. തത്വചിന്തയിൽ അങ്ങനെ പറയാം. അപ്പൊ ഇതിനെ തത്വചിന്തയായിട്ട് എടുക്കണം, നമ്മുടെ ജീവിത അനുഭവമായിട്ട് തട്ടിച്ച് ഇതിനെ മനസ്സിലാക്കരുത്. തത്വചിന്ത എന്ന് പറയുന്നത് എന്താണ്? ഇതൊരാശയമാണ്, പ്രപഞ്ചത്തെ സംബന്ധിച്ചുള്ള ഒരാശയം. അതിനൊരാശയമായിട്ട് മനസ്സിലാക്കിയ കുഴപ്പമൊന്നുമില്ല, അതും വളരെ പഴക്കമുള്ള പ്രാചീനമായ ഒരു ചിന്ത ജഗത്തിനെ സംബന്ധിച്ച്. അതിന് ഇങ്ങനെ ഇതാണെന്ന് പറയും. പിന്നെ ഇതിന് ഒരുപാട് ആൾക്കാരിന്ന് ഒരുപാടങ്ങ് പൊക്കിയൊക്കെ പറയുന്നു. അതിന്റെ കാര്യങ്ങളൊന്നുമില്ല, ഒരുപാടിട്ട് വ്യാഖ്യാനിച്ച് എന്താണ് ഇതിനില്ലാത്ത ആനച്ചന്തമൊക്കെ ഉണ്ടാക്കിയെടുക്കും. അതിന്റെയും കാര്യങ്ങളൊന്നുമില്ല. ഇതിന് നമ്മളെന്ത് മനസ്സിലാക്കണം? വളരെ പ്രാചീനമായതും എന്നാൽ പാരമ്പര്യമായി പറഞ്ഞു വന്നതുമായ ഒരു ആശയം, ഒരു തത്വചിന്തയിലാണ് ഈ പറയുന്നത്. അതുകൊണ്ട് അങ്ങനെ തന്നെ മനസ്സിലാക്കിയ പ്രശ്നമൊന്നുമില്ല. ഇങ്ങനെയും മനുഷ്യൻ ചിന്തിച്ചിരുന്നു, ഈ ലോകം ഒരു ഭ്രമമാണ്, അങ്ങനെയും ചിന്തിച്ചിരുന്നു. അദ്വൈതികളങ്ങനെ ചിന്തിച്ചിരുന്നു. ഗുരു അതിനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ പല ചിന്തകളുണ്ട്, അതിൽ ഒരു ചിന്തയാണിത്. പ്രപഞ്ചത്തെ സംബന്ധിച്ചുള്ള പഴയ മനുഷ്യന്റെ ചിന്ത, പിന്നെ മായ എന്നുള്ള ഒരു കാര്യം എനിക്ക് വരുന്നു. അത് മായ എന്നുള്ള ഒരു ആശയം വരുന്നത് പഴയ കാലത്ത് ഇന്ദ്രജാലം പണ്ടുണ്ടായിരുന്നു എന്നാ പറയുന്നത്, ഇന്നില്ല ഇന്ദ്രജാലം. ഇന്ദ്രജാലക്കാരൻ പല അത്ഭുതങ്ങളും കാണിക്കും. അത്ഭുതം കാണിക്കുന്നതിന് അന്നുള്ള ആൾക്കാർ വിശ്വസിച്ചിരുന്നത് ആ വ്യക്തി ഇന്ദ്രജാല ശക്തി എന്ന് പറയുന്ന ഒരു ശക്തി ഉണ്ടെന്നാണ്. ആ ശക്തി കൊണ്ട് അയാൾ പല അത്ഭുതങ്ങളും കാണിക്കും. ഒരു ഇന്ദ്രജാലക്കാരന് ഇല്ലാത്ത ഒന്നിനും ഉണ്ടാക്കി കാണിക്കാൻ പറ്റും. എന്നുവെച്ചാൽ ഒരു ആന ഇല്ല ഇവിടെ. ഒരു ഇന്ദ്രജാലക്കാരൻ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ ഇന്ദ്രജാല ശക്തി കൊണ്ട് ഒരു ആന ഉണ്ടാക്കി കാണിക്കാൻ പറ്റും. എന്തായാലും ഇന്നത്തെ കാലത്ത് ഇന്നത്തെ ലോകത്ത് അങ്ങനെ ഒരു ഇന്ദ്രജാലം ഇല്ല. പണ്ടുണ്ടായിരുന്നു എന്നാണ് ഐതിഹ്യമാല വായിച്ചിട്ടുണ്ട്. അതിനൊക്കെ ഒരുപാട് ഇതുപോലെയുള്ള ഇന്ദ്രജാലങ്ങളെ കുറിച്ച് പറയുന്നു. ഇന്ന് ലോകത്ത് ഒരിടത്തും അങ്ങനെ ഒരു ഇന്ദ്രജാലം ഇല്ല. മാജിക് അല്ല, ഇന്ദ്രജാലം വേറെയാണ്. ഒടിയൻ എന്ന് പറയുന്നത് ഒടിയൻ സിനിമ കണ്ടിട്ടുണ്ടോ? അത് ഞാൻ കാണിച്ചതേ ഉള്ളൂ, അതിനകത്ത് വേറെ ഒന്നുമില്ല. ഒടിയൻ എന്ന് പറയുന്നത് അതിന് അത്ഭുതമൊന്നും ഇല്ലല്ലോ, അത്രേ ഉള്ളൂ. അതൊക്കെ വേഷം കെട്ടി കാണിക്കുന്നതല്ലേ. ഒടിയനെല്ലാം കാണിക്കുന്ന എന്താണ്? വേഷം കെട്ടി കാണിക്കുന്നതാണ്. സിനിമ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കുക, അതിലൊരു അത്ഭുതമില്ല. മുഴുവൻ വേഷം കെട്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ആൾക്കാരെ കാണിക്കുന്നു. അതവര് വളരെ നല്ല രീതിയിൽ വേഷം കെട്ടാൻ ഉള്ള ഒരുപാട് കാലം പരിശീലിച്ച് വേഷങ്ങൾ പെട്ടെന്ന് കെട്ടാനും മാറാനും ഒക്കെയുള്ള അവരുടെ ഒരു കഴിവ് അത് വളരെ വ്യക്തമായ സിനിമ കാണിക്കുന്നുണ്ട്. ഒടിയനെന്ന് പറയുന്ന പഴയ കാലത്ത് ആൾക്കാർ വേഷം കെട്ടി പരിശീലനം ചെയ്ത് വേഷം കെട്ടി കളിച്ച ഒരു കളിയാണത്. പിന്നെ ആൾക്കാരെ ഭയപ്പെടുത്തിയാൽ, ഭയപ്പെട്ടു കഴിഞ്ഞാൽ പലതും സംഭവിക്കും. ആൾക്കാർ മരിച്ചു പോവും, കിടപ്പിലായി പോവും, മലം മൂത്രം പോകും, ചിലപ്പോൾ നിൽക്കത്തില്ല, ചിലപ്പം പോകാതിരിക്കും. ഇതൊക്കെ സംഭവിക്കും, ഭയം കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഭയപ്പെടുത്തുന്നതിന് ഈ ഒടിവിദ്യ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർ മരിച്ചും പോവും. അതേ കഴിഞ്ഞാൽ അങ്ങനെ ഒരു വിദ്യ ഉണ്ടെന്നല്ല അത് ഈ പറയുന്നത്. അത് ശരിക്കും സത്യസന്ധമായി അതിനെ അവതരിപ്പിക്കാൻ ശ്രമിച്ചു, പക്ഷെ അത് ശ്രദ്ധിച്ച് കാണണം. അത് അല്ല ഒടിവിദ്യ എന്ന് പറഞ്ഞൊരു ഒടിവിദ്യ അതി അംഗീകരിക്കുന്നില്ല. അഖ്യാതി കാണിക്കുന്ന മുഴുവൻ എന്താണ്? വേഷം കെട്ടുകയാണ്. കന്നുകാലികളുടെ കൊമ്പും കുളമ്പും ഒക്കെ ഉപയോഗിച്ചിട്ട് മാനിന്റെ ഒക്കെ എന്താണ് വളരെ വ്യക്തമായി കാണിക്കുന്നുണ്ട്. എന്റെ തോലൊക്കെ ഇട്ട് അത് മനുഷ്യന് മാനന്റെ വേഷം കെട്ടി ചാടി വരുന്നത് വളരെ ഭംഗിയായി അതി കാണിക്കുന്നുണ്ട്. അതത്രേ ഉള്ളൂ, അതാ വേറെ ഒരു വിദ്യകളൊന്നുമില്ല. ഈ പഴയകാലത്ത് മനുഷ്യന് വിദ്യാഭ്യാസമില്ലായിരുന്ന കാലഘട്ടത്തിൽ ബോധമില്ലാതിരുന്ന മനുഷ്യരുടെ ഇടയിൽ വിജയിച്ചിരുന്ന വിദ്യകളാണിതൊക്കെ. ഇന്ന് ഈ ഒടിവിദ്യയും കൊണ്ട് ആരെങ്കിലും നടക്കുന്നുണ്ടോ? അവിടെ തന്നെ അത് ഏറ്റവും പ്രധാനമായി പറയുന്നുണ്ട് എന്താണ്? കറണ്ട് വന്നപ്പോ ഒടിയൻ ഇല്ല. അപ്പൊ ഒടിവിദ്യ കാണിക്കണമെങ്കിൽ എന്ത് വേണം? ഇരുട്ട് വേണം. ഒരുപാട് ഇല്ലാതെ ഈ പറയുന്ന എല്ലാ വിദ്യകളും മനുഷ്യനെ ഭയപ്പെടുത്തിയിരുന്ന മാടൻ മറുത ഇതെല്ലാം വെളിച്ചമില്ലാത്തോണ്ട് സംഭവിച്ച കാര്യങ്ങൾ. വെളിച്ചം വന്നപ്പോ ഇതിനൊന്നും രംഗത്ത് വരാൻ കഴിയാതെ വന്ന് ആൾക്കാരുടെ ഭയവും പോയി അങ്ങനെയൊക്കെ. എന്നാലും മനുഷ്യൻ ഇന്ന് ഒരുപാട് അന്ധവിശ്വാസങ്ങൾ, പ്രേത ഭൂത പിശാചുക്കളെയൊക്കെ ഇങ്ങനെ പുതിയ പുതിയ രീതിയിൽ മനുഷ്യന്റെ തലയിൽ കയറ്റിവിടുന്നുണ്ട്. അത് കൂടുതലും കാണിക്കുന്ന ഈ മന്ത്രവാദികളും ജ്യോത്സ്യന്മാരും വിദ്യാഭ്യാസമുള്ള മനുഷ്യരെ അന്ധവിശ്വാസികളാക്കുന്നു. അത് അവരുടെ കഴിവാണ്. ലോകത്തെപ്പോഴും ഈ മന്ത്രവാദികളും ജ്യോത്സ്യന്മാരും ഇവര് മനുഷ്യന്റെ മനസ്സിനെ കീഴ്പ്പെടുത്തുന്നതിനുള്ള ഇങ്ങനെയുള്ള തന്ത്രങ്ങൾ എപ്പോഴും ആവിഷ്കരിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് അവര് ദുർബലരായ മനുഷ്യരെ എപ്പോഴും കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കും. സിനിമയെ സമയത്തെല്ലാം കാണിച്ചിട്ടും ഈ മന്ത്രവാദികൾ ഇവരുടെ വാക്കുകൾ പിന്നെ ഞാൻ വിശ്വസിക്കുന്നു. ആ അതൊക്കെയാണ് മന്ത്രവാദികൾ എന്തെല്ലാം മന്ത്രവാദ തട്ടിപ്പുകളിൽ നിന്നും നടക്കുന്നു. അതിനൊക്കെ ചെറിയൊരു മനഃശാസ്ത്രപരമായ ഒരു പ്രയോജനം വരും. പൂർണമായും അന്ധമായും വിശ്വസിക്കുന്നവരുടെ മുമ്പിൽ എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്ത് തോന്നും? ആ എന്തോ ദോഷങ്ങൾ പോയിന്നവര് വിശ്വസിക്കും. ഒരു ചെറിയൊരു മനഃശാസ്ത്ര സ്വാധീനം അവരിലുണ്ടാക്കും എന്നുള്ളതിനപ്പുറം അത് വാസ്തവമായതുകൊണ്ടല്ല. മനുഷ്യന് സ്വാധീനം ഉണ്ടാക്കുന്ന അതിനെന്തെങ്കിലും യാഥാർത്ഥ്യമുള്ളത് കൊണ്ടല്ല, അത് മനഃശാസ്ത്രപരമായി ചെയ്യുന്ന ഒരു സ്വാധീനമാണ്. അല്ലാതെ അതീ കഴിഞ്ഞതിനകത്ത് എന്താണോ അത് മാനസികമായ പ്രശ്നങ്ങൾക്ക് ചില പരിഹാരങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതല്ല, അതിനൊന്നും യാതൊരു കാര്യവുമില്ല. എല്ലാ മനുഷ്യരിലും സർവ മനുഷ്യർക്കും അവന്റെ മനസ്സിനൊരു ദുർബലമായ വശമുണ്ട്. ബല ഉള്ളവനും ഉണ്ടൊരു ദൗർബല്യമായ വശം. ആ ദൗർബല്യമായ വശം കണ്ടെത്തി അതിനെ ചൂഷണം ചെയ്യുന്നവനാണ് മന്ത്രവാദിയും ജ്യോതിഷിയും. അതനുസരിച്ച് വളരെ വിദ്യാഭ്യാസമുള്ള ആൾക്കാരെ പോലും എന്ത് ചെയ്യും, അവര് ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഉപയോഗിക്കുന്നത്. അല്ലാതെ ഇതിനകത്തൊന്നും ഒരു കഴമ്പുമില്ല, ഒരു കാര്യമില്ല, അതിനകത്ത് ഒരു മണ്ണാകട്ടയില്ല. ഭൂതം, പ്രേതം, പിശാച്, പരലോകം, പുനർജന്മം, ഈ പറയുന്ന മുഴുവൻ അസംബന്ധങ്ങളാണ്. ഇതിനകത്തൊന്നും യാതൊരു കാര്യമില്ല. അങ്ങനെ ഒരുപാട് പേര് വാദിക്കുന്നുണ്ട്. അതിനൊക്കെ എത്രയോ ഗ്രന്ഥങ്ങളുണ്ട്, എന്തൊക്കെ സയന്റിഫിക് ആയിട്ട് ആൾക്കാർ എന്തെല്ലാം പറയുന്നു. നിങ്ങൾ ഇന്റർനെറ്റ് യൂട്യൂബിലൊക്കെ നോക്കിയാൽ നൂറുകണക്കിന് കഥ കാണും. അതൊക്കെ ഉണ്ടെന്ന് പറയുന്ന എന്താണ്? ഇതൊക്കെ മനുഷ്യനത് അന്ധമായി വിശ്വസിക്കുന്നോണ്ടാണ്. യാതൊരു അടിസ്ഥാനമില്ലാതെ മനുഷ്യൻ എന്ത് ചെയ്യുന്നു, അങ്ങനെ മനുഷ്യൻ വിശ്വസിക്കുകയാണ്. ആ വിശ്വാസം മനുഷ്യന്റെ മനസ്സ് ദൃഢമായിരിക്കുമ്പോൾ അവരത് പറയും. നമുക്കത് നിഷേധിക്കാനും പറ്റത്തില്ല. പിന്നെ ഇല്ലാന്ന് എന്തുകൊണ്ട് പറയുന്നു? ഇതിനൊന്നും വ്യക്തമായ തെളിവുകളൊന്നുമില്ല. ആ അതുവഴി പോയി ഇതുവഴി പോയി ഇങ്ങനെയൊക്കെ പറയുന്നതല്ലാതെ വ്യക്തമായൊരു തെളിവ് ഇല്ല. ഇനി ആരെങ്കിലും പറയും, ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ പറയാം, ഞാൻ കഴിഞ്ഞ ജന്മത്തെ ഇങ്ങനെ ആയിരുന്നു, ഈ ജന്മം ഇങ്ങനെ ആയി എന്നൊക്കെ പറയാം. അതെന്റെ ഒരു മാനസിക വിഭ്രാന്തി എന്നുള്ള കവിഞ്ഞ് അതിനകത്ത് എനിക്ക് ഒരു തെളിവും ഹാജരാക്കാൻ പറ്റത്തില്ല. അല്ലാതെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഒരു വിളക്കണഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടാ പോകുന്നു. എന്താ ചെയ്യുന്നു? ഞാനും ഇതേ ചോദിക്കുന്നു. ഈ ലൈറ്റ് ഓഫ് ചെയ്യുന്നു. അല്ല, ഈ ലൈറ്റ് ഓഫ് ചെയ്യുന്നു, എന്താ സംഭവിക്കുന്നു? അത് തന്നെ. എന്താ ലൈറ്റിന് എന്ത് സംഭവിക്കുന്നു? ലൈറ്റിന് എന്ത് സംഭവിക്കുന്നു? അങ്ങോട്ട് പോകുന്നു. എങ്ങോട്ട് പോകുന്നു? വെളിച്ചം അങ്ങോട്ട് പോകുന്നു. ആ എന്നാ പിന്നെ നമ്മള് ഓഫ് ചെയ്ത് വെളിച്ചോണ്ടോ നോക്കാം. അങ്ങനെ അതൊക്കെ വേറെ കാര്യം. ഞാൻ പറയുന്ന ഇതിന്റെ ശാസ്ത്രീയമായ വശം എന്ന് വെച്ചാ ഇതെന്താണ്, നമ്മളീ കാണുന്ന മുഴുവൻ ഊർജത്തിന്റെ ഓരോരോ രൂപങ്ങളാണ്. ഊർജം, എനർജി, മനസ്സിലായോ? എനർജിക്ക് രൂപാന്തരം വരുന്നു, അത്രേ സംഭവിക്കുന്നുള്ളൂ, വേറൊന്നും സംഭവിക്കുന്നില്ല. എനർജി ഊർജത്തിന്റെ രൂപാന്തരമാണ് ഈ ഇരിക്കുന്ന മൊബൈലും മേശയും കസേരയും ഈ കാണുന്ന എന്താണ് വസ്തുക്കളെല്ലാം എന്താണ് ഊർജത്തിന്റെ രൂപാന്തരങ്ങളാണ്. ഊർജത്തിന് രൂപാന്തരം വരുന്നതാണ് വെളിച്ചം എന്ന് പറയുന്നത്. വെളിച്ചം നശിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു, ഊർജം വേറെ രൂപത്തിലാകും. വെളിച്ചം എന്ന് പറയുന്ന ആ രൂപം വേറെ രൂപം എന്ന് പറയുന്നതിന് പുനർജന്മം എന്ന് പറഞ്ഞാ എന്താ പറയുന്നത്, നമ്മള് എന്താണ് മരിക്കുന്നില്ലെന്നാണ് പുനർജന്മം പറയുന്നത്. മരിക്കുന്നില്ല, ആ അതാണ് പുനർജന്മം എന്ന് പറയുന്നത്. അപ്പോ അങ്ങനെ ഒരു പുനർജന്മം എന്ന് പറയുന്നത് ആണെങ്കിൽ ഇപ്പൊ പറയണം, ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ ആരായിരുന്നു, അടുത്ത ജന്മത്തിൽ ആരാകും, ഇതൊന്നും നമുക്ക് പറയാൻ പറ്റുന്നില്ല. അപ്പൊ പിന്നെ അങ്ങനെ ഒരു പുനർജന്മം ഇല്ല, ഉണ്ടെങ്കിൽ നമ്മൾ അറിയണ്ടായിരുന്നു. അങ്ങനെ ഒരു പുനർജന്മമൊന്നുമില്ല. പിന്നെ എന്താ സംഭവിക്കുന്നത്? മരിച്ചു കഴിഞ്ഞ എല്ലാം ഓരോരോ രൂപാന്തരം പ്രാപിച്ചു പോകുന്നു, പൂർണമായി ഒന്നും നശിക്കുന്നില്ല, അത് ശരിയാണ്. പക്ഷെ രൂപാന്തരം പ്രാപിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ ബോധം എന്ന് പറയുന്നത് എന്താണ്? അത് മനുഷ്യന് ഇന്നും മനസ്സിലാക്കുന്നിടത്തോളം, ഇപ്പോ നമ്മുടെ ശരീരത്തിലൊരു കോശത്തെ എടുത്തു കഴിഞ്ഞാല് ആ കോശമെന്ന് പറയുന്നത് എടുത്തു കഴിഞ്ഞാൽ ഓരോന്ന് ഓരോന്ന് ഓരോന്നായിട്ട് എടുത്തു കഴിഞ്ഞാൽ അതെന്താണ്? ആത്യന്തികമായി നോക്കുമ്പോൾ എല്ലാം ദ്രവ്യമാണ്. അത് ഊർജത്തിന്റെ ഓരോ രൂപഭേദങ്ങളാണ്. പക്ഷെ ആ കോശത്തിൽ എന്ത് വരുന്നു? ജീവൻ ഉണ്ടാവുന്നു. കോശത്തിൽ ജീവൻ ഉണ്ടാവുന്നു, ആ കോശം മരിക്കുന്നു. എന്ന് വെച്ചാൽ അതിന് ഒരു എമർജിങ് പ്രോപ്പർട്ടി എന്ന് പറയും. അങ്ങനെ ഇന്നത്തെ അറിവ് വെച്ച് പറയാൻ പറ്റും. നാളെ മനുഷ്യന് വേറെ എന്തെങ്കിലും ഒരു അറിവുണ്ടായാൽ അത് മാറും. നമ്മുടെ ബ്രെയിൻ പ്രവർത്തിക്കുമ്പോൾ എന്ത് വരുന്നു? ആ ബ്രെയിൻ എന്ന് പറയുന്ന ഒരു പിന്നെ ഊർജമാണ്. അതിൽ നിന്ന് ബോധം എന്ന് പറയുന്ന ഒരു എമർജിങ് പ്രോപ്പർട്ടി ഉണ്ടാവും. ഇന്നത്തെ എന്റെ അഭിപ്രായം ഞാൻ പറയുന്നു, ഇന്നത്തെ ശാസ്ത്രം പറയുന്നു. അതിന്റെ പ്രവർത്തനം നിലയ്ക്കുമ്പോൾ പിന്നെ അങ്ങനെ ഒരു എമർജിങ് പ്രോപ്പർട്ടി ഉണ്ടാകുന്നില്ല. എന്ന് വിചാരിച്ച് ഊർജം നശിക്കുന്നു, ഇല്ല, ഇതെല്ലാം വേറെ രൂപത്തിലേക്ക് മാറുന്നു. ഒന്നും നശിക്കുന്നില്ല, രൂപാന്തരം പ്രാപിച്ചുകൊണ്ടേയിരിക്കുന്നു, ഒന്ന് മറ്റൊന്നായി മാറിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോ ഇന്ന് ഇതിനെയൊക്കെ മനസ്സിലാക്കുന്നത് പരിണാമത്തിന്റെ ദൃഷ്ടിയിലൂടെയാണ്, പരിണാമശാസ്ത്രത്തിന്റെ വെളിച്ചത്തിൽ. നമ്മുടെ ബോധം എന്ന് പറയുന്ന ഒരു എമർജിങ് പ്രോപ്പർട്ടിയാണ് എന്നാണ് പറയുന്നത് ഇന്നത്ത്. അപ്പോ പഴയകാലത്ത് പറയുന്നത് എന്താണോ, ഒരു അടിസ്ഥാനമായ ഒരു തത്വം ഉണ്ട്, അതാണ് ബ്രഹ്മം. അദ്വൈതികൾ പറയുന്നതാണ്, അദ്വൈതം അനുസരിച്ച് പുനർജന്മം ഉണ്ടെന്നും പറയാം, ഇല്ലെന്നും പറയാം. കാരണം ഉത്പത്തിയും ലയവും ഇല്ല എന്ന് പറയും, പിന്നെ എങ്ങനെ പുനർജന്മം ഉണ്ടാവും? ഉണ്ടാകത്തില്ലല്ലോ. ഉത്പത്തി ലയം ഉണ്ടാകുന്നു എന്ന് പറയുന്നത് ഒരു ഭ്രാന്തിയാണെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ പുനർജന്മം അങ്ങനെയാണ് പറയുന്നു. അത് പുനർജന്മം അങ്ങനെ സത്യമായിട്ടുണ്ടാകും, ഇതൊക്കെ ഭ്രാന്തി തന്നെ പറയുന്നു. അപ്പൊ അങ്ങനെ ഒന്നില്ലെന്നാണ്, ബ്രഹ്മം മാത്രമേ ഉള്ളൂ, പിന്നെ ഉത്പത്തി ലയോ ഒന്നുമില്ല. പിന്നെ ഭ്രാന്തിയിൽ അതൊക്കെ നടക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഉള്ളതാണോ? അല്ലല്ലോ. ഭ്രാന്തിയിൽ ഉത്പത്തി ലയവും ഉണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ പിന്നെ അതൊക്കെ ഉള്ളതെന്ന് ഇങ്ങനെ പറയാൻ പറ്റും? ഭ്രാന്തി ഉള്ളതാണെന്ന്. അപ്പോ അദ്വൈതി പറയുന്നതനുസരിച്ച് പുനർജന്മം ഇല്ല. ആധുനിക ശാസ്ത്രത്തിന്റെ വെളിച്ചത്തിൽ നോക്കിയാലും ഇതുവരെ മനുഷ്യൻ മനസ്സിലാക്കി വെച്ച് നോക്കുമ്പോൾ പുനർജന്മത്തിനുള്ള സാധ്യതയില്ല. അത് ഈ പറയുന്ന അദ്വൈത ശാസ്ത്രം അനുസരിച്ച് പറയുന്നു, അദ്വൈതത്തിന്റെ യുക്തി ഉള്ളതാണെന്നാണ് പറയുന്നത്. അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. ഗുരു എന്താണ് പറഞ്ഞിരിക്കുന്നത്? അദ്വൈതത്തിന്റെ യുക്തികളും അദ്വൈത സിദ്ധാന്തവും ഇവിടെ എഴുതിയിരിക്കുന്ന അദ്വൈത സിദ്ധാന്തമല്ലേ? അതാ പറയുന്നത്. അദ്വൈതം അങ്ങനെ പറയുന്നത്, അദ്വൈതത്തിന്റെ വ്യക്തികൾ പറയുന്നു, അല്ലെങ്കിൽ മറ്റ് ശാസ്ത്രങ്ങളുടെ വ്യക്തികൾ പറയുന്നു, പുരാണങ്ങളുടെ വ്യക്തികൾ പറയുന്നു. അത് ആ ശാസ്ത്രങ്ങൾക്കനുസരിച്ച് പറയുന്നതാണ്. അതല്ലാന്ന് അവർ പറഞ്ഞു, അതല്ലാന്ന് പറയാൻ പറ്റില്ല. ഇന്നത്തെ ആധുനികമായ ശാസ്ത്രത്തിന്റെ വെളിച്ചത്തിൽ നോക്കുമ്പോൾ അങ്ങനെ പറയുന്നതിന് തെളിവില്ല. പഴയ ശാസ്ത്രങ്ങളിൽ നോക്കുമ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ശാസ്ത്രങ്ങളാണ് അതിന് പ്രമാണം, തെളിവല്ല. ഇന്നങ്ങനെയല്ല, തെളിവാണ് ചോദിക്കുന്നത്. എന്താ തെളിവുണ്ട് നിങ്ങളുടെ കയ്യിൽ തെളിയിക്കാൻ പറ്റും? എവിഡൻസ് അതൊന്നുമില്ല. ഏത് തെളിവ് കാണിക്കാൻ പറ്റും? പിള്ളേർക്ക് വിവരമുണ്ട്, കാണിച്ചില്ലെങ്കിൽ അവർ അംഗീകരിക്കില്ല. പിന്നെ എന്ന് പറയാൻ പറ്റില്ല, അംഗീകരിക്കുന്നവരുണ്ട്, തെളിവൊന്നും വേണ്ട, തെളിവില്ലാതെന്ന് അംഗീകരിക്കുന്നതിനാണ് നമ്മൾ വിശ്വാസം എന്ന് പറയും. മനസ്സിലായോ? ഒരുപക്ഷം ജനങ്ങളും തെളിവില്ലാതെ അംഗീകരിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷവും. ജനങ്ങളെന്ന് പറയുന്നത് എന്താണ്? തെളിവില്ലാതെ വിശ്വസിക്കുന്നവരാണ്. അതാണ് ഇന്നും ഭൂരിപക്ഷം അങ്ങനെയാണ്. ഇനി തെളിവ് ചോദിക്കുന്നവനും കുറച്ചു കാലം കഴിയുമ്പോൾ ചിലപ്പോൾ തെളിവില്ലാതെ അവനും അംഗീകരിക്കാൻ തുടങ്ങും. അങ്ങനെ വരും. ഇത് പല തരത്തിലാണ്. എന്താണ് ഇവിടെ പറയുന്നതനുസരിച്ച് എന്താണ്? ഉത്പത്തിയില്ല, ലയവുമില്ല, പിന്നെ ജന്മവുമില്ല, നാശവുമില്ല. പിന്നെ എങ്ങനെയാ പറഞ്ഞ ജന്മം? അദ്വൈതത്തിന്റെ ശരിയായ നിലപാടനുസരിച്ച് ജന്മമേ ഇല്ല, അതുകൊണ്ട് പുനർജന്മമില്ല. അത് സത്യം. ബാക്കി പുനർജന്മം, ജന്മം പുനർജന്മവും ഒക്കെ നമുക്ക് അനുഭവപ്പെടുന്നതോ അതൊരു ഭ്രാന്തിയാണ്. ഭ്രമത്തി ആത്മനെയും മായ, മായ കൊണ്ട് നമ്മൾ ഭ്രമിക്കുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. മനസ്സിലായോ? പിന്നെ അവരവർക്ക് എന്താണോ വിശ്വാസം അത് വിശ്വസിക്കാം എന്നേ പറയാൻ പറ്റും.